അത് ജനാധിപത്യ പരീക്ഷൻ കമ്മീഷൻ സ്വഭാവത്ത് വാർച്ചയിലേക്കാണ് ഗോട്ടാബെ രാജപക്ഷ മാത്രമേ കണ്ടുള്ള തിബുന ആ വശത്താതെ തിബുനെ ലക്നാലങ്ക സമാഗമ സംബന്ധം ലഭിച്ച പമിനില വിമർശനക്രിയമേതി അവസാന വശം എത്തുമാ ഏ സമാഗമി ക്ഷമാത്യം ചെയ്താത്ത സമാഗമിസ ഏ സംബന്ധം എത്തുമായി കട ഉത്തരവുകൾ അഭാഗമിട്ട് താർത്തുത്ത ധനത കട്ടെടുത്തു കൊടുക്കുകയാണ്.